സകലർക്കും വെളിച്ചമാവുക എന്നതായിരുന്നു തിരുമേനിയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ വ്യക്തിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത്. അറിവിൻ്റെ പൂമ്പൊടികൾ എവിടെ നിന്ന് കിട്ടിയാലും അവ ആത്മാവിൻ്റെ തേനറയിൽ ശേഖരിക്കാൻ തിരുമേനി സകലരെയും പ്രേരിപ്പിച്ചു. കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശക്തമായ നേതൃത്വം നൽകിയ വിചക്ഷണനായിരുന്നു അഭിവന്യ തിരുമേനി. ആദ്യകാലത്ത് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു പിതാവിൻ്റെ? പ്രൈമറി വിദ്യാഭ്യാസം ഞങ്ങളുടെ വീടിന് സമീപെ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മിഡിൽ സ്കൂൾ, MGD സ്കൂൾ, അതും പുതുശ്ശേരി കുറച്ച് ഒരു 2 മൈൽ ദൂരെയായിരുന്നു. അവിടെ നിന്ന് ഹൈസ്കൂളിൽ പഠിച്ചത് 20 തീരൂർ സെൻറ്റ് ജോൺ ഹൈസ്കൂൾ. അന്ന് പഠിപ്പിച്ച അധ്യാപകരുടെ ഒക്കെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? ഇപ്പോൾ പറയാം. ഓ, വളരെയധികം. അന്ന് പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ഒരു പ്രത്യേകത, അവർക്ക് വിദ്യാർത്ഥികളോട് വലുതായ സ്നേഹവും അവരുടെ നന്മയിൽ ആഴമായ താല്പര്യവും ഉണ്ടായിരുന്നു. വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനും അധ്യാപകർ പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നു. മാത്രമല്ല, അന്നത്തെ അധ്യാപകന്മാരുടെ മിച്ചമായ നല്ല ശുദ്ധമായ വേഷ വിധാനങ്ങൾ, നല്ല സ്ഫുടമായ ഉച്ചാരണം, ഉന്നതമായ ജീവിത നിലവാരം, ഇവയെല്ലാം വിദ്യാഭ്യാസത്തോടും വിദ്യാലയത്തോടും ജീവിതത്തോടും ഉള്ള അവരുടെ ഉന്നതമായ ഒരു ദർശനം എനിക്ക് നൽകി. അതേസമയം തന്നെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ സ്കൗട്ട് സംഘടനയിൽ ഒരംഗമായി. അത് എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ കാണുക, അതിൽ പങ്കുചേരുക, സാഹസികമായ കാര്യങ്ങളിൽ ഉൾപ്പെടുക, നമ്മുടെ വാസനകളെല്ലാം ശരിയായി വികസിപ്പിക്കുക, ഇക്കാര്യത്തിലെല്ലാം സ്കൗട്ട് പ്രസ്ഥാനം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്തെ ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു പ്രത്യേക ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുമല്ലോ. അന്നത്തെ ആശയങ്ങളും താല്പര്യങ്ങളും എന്തൊക്കെയായിരുന്നു ഒരു ജീവിത ദർശനം എന്ന നിലയിൽ? നമ്മുടെ നാട്ടിൽ അന്ന് സാങ്കേതികമായ വിദ്യ പുരോഗതി ഉണ്ടായിരുന്നില്ല. എന്നുവരെങ്കിലും ജീവിതം സാമാന്യം, സമാധാനവും ശാന്തിയും നിറഞ്ഞതായിരുന്നു. എന്നുവരെങ്കിലും ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മറ്റു രാജ്യത്തെ ആളുകൾ എത്രമാത്രം പുരോഗമിച്ചു, ആരെപ്പോലെ നാമം പുരോഗമിക്കണമല്ലോ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹം എനിക്ക് തീവ്രമായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ സഹപാഠികളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി മുതലായ ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നല്ലോ, നമുക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് സഹപാഠികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ, അദ്ദേഹം ഗാന്ധി ആയതുകൊണ്ടാണ് ആള് ശ്രദ്ധിക്കുന്നത്. അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഗാന്ധിജിക്ക് മാത്രമല്ല നമ്മളെത്ര നിസ്സാരന്മാരായിരുന്നാലും നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അന്ന് തൊട്ട് എനിക്ക് വളരെ വാശിയായിട്ട് ഒരു ബോധ്യം, ഒരു നിശ്ചയമുണ്ടായി, എന്നാൽ കഴിവുള്ള സേവനം രാജ്യത്തിന് ചെയ്യണം, അതെത്ര നിസ്സാരമായിരുന്നാലും. ആ ദൃഢനിശ്ചയം ജീവിതകാലം അത്രയും നിലനിന്നിട്ടുണ്ട്. ഈ വൈദിക വിദ്യാഭ്യാസവും അതുപോലെ ഇങ്ങനെ ഒരു സേവന രംഗവും തിരഞ്ഞെടുക്കാൻ ഉണ്ടായ എന്തെങ്കിലും ഒരു എന്തായിരുന്നു ഒരു പ്രത്യേക പശ്ചാത്തലം? വീട്ടിലെ സാഹചര്യം ഒരു മതപരമായ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു. അതുപോലെ തന്നെ ദൈവാരാധനയിൽ ഞാൻ നിരന്തരമായിട്ട് പങ്കെടുക്കുമായിരുന്നു. അന്ന് ആർച്ച്ബിഷപ്പ് മറിവാനിയോസ്, അദ്ദേഹം ജനിച്ചു വളർന്ന സുറിയാനി സഭയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു നവോത്ഥാനം ഉളവാക്കി. അദ്ദേഹം ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു, ഏറ്റവും ലളിതമായ ഒരു ജീവിതം നയിച്ചു. തപശ്ചര്യ കൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ജീവിത ലാളിത്യം കൊണ്ടും അദ്ദേഹം എല്ലാവരിലും വലിയ ഒരു ഉന്മേഷവും ആവേശവും ഉളവാക്കി. ഞാനും ഒരു ബാലനായിട്ട് അത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാകണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. മാതാപിതാക്കന്മാർക്ക് അത് സമ്മതമല്ലായിരുന്നു. ഞാൻ മൂത്ത പുത്രനായിരുന്നു, ഞങ്ങളുടെ ജീവിത നിലവാരം വലിയ മെച്ചമായിരുന്നില്ല. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കി കുടുംബം നന്നായിട്ട് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നുവരികിലും ഒരു സന്യാസ ജീവിതത്തിന് വേണ്ടി ഈശ്വരൻ എന്നെ വിളിക്കുന്നു എന്നെനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ അവരുടെ അനുവാദം കൂടാതെ തന്നെ ദൃഢമായിട്ട് നിശ്ചയിച്ച് മുന്നോട്ട് പോയി. എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് എൻ്റെ പിതാവും ബന്ധുജനങ്ങളും വന്നു വന്നുവരികിലും ഞാൻ അവരോട് ദയവായിട്ട് എന്നെ നിബന്ധിക്കരുത് എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ഈ ഇങ്ങനെ ഈ ജീവിത വഴി തെരഞ്ഞെടുത്തിട്ടും? സന്യാസ ജീവിതത്തിൽ കൂടെയും പിന്നീടുള്ള സേവനത്തിൽ കൂടെയും ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തണമെന്ന് എനിക്ക് തീക്ഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസ ജീവിതം ചേരിച്ച് ഞാൻ ഉദ്ദേശം 5 വർഷം തിരുവനന്തപുരത്ത് നാലാഞ്ചിറ ബഥനി ആശ്രമത്തിൽ സന്യാസ പരിശീലനം നടത്തി. അതിനുശേഷം ഞാൻ 7 വർഷം ശ്രീലങ്കയിൽ കാൻഡി എന്ന് പറയുന്ന സെമിനാരിയിൽ തത്വശാസ്ത്രം, ദൈവശാസ്ത്രം ഇവയെല്ലാം പഠിച്ചു. ആ 7 വർഷവും യുദ്ധത്തിൻ്റെ കാലമായിരുന്നു. ലോർഡ് മൗണ്ട് ബാറ്റൻ സഭ സൈന്യാധിപൻ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീഷണി നിരന്തരമായിട്ടുണ്ടായിരുന്നു. 1944 ഒരു വൈദികനായി ഞാൻ തിരികെ വന്നു. പിന്നെ 3 വർഷത്തേക്ക് ഞാൻ തൃശ്ശാപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ എക്കണോമിക്സ് ഐച്ഛികമായിട്ടെടുത്ത് പഠിച്ചു. പിതാവ് കൃഷി, വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹ്യ സേവനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ ഒരു പൗരനാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രവർത്തന മണ്ഡലത്തിലുണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് താല്പര്യം ഉണ്ടാവാനുണ്ടായ പ്രത്യേക സാഹചര്യം, വ്യത്യസ്തമായ താല്പര്യങ്ങളാണല്ലോ? അതെ അതെ. ഞാൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. പ്രയാസങ്ങൾ എന്താണെന്ന് ഞാൻ നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ കൂടെ അനുഭവമാക്കി. അതോടുകൂടി സന്യാസ ജീവിതവും ദൈവശാസ്ത്ര പഠനവും അതിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്രം, പ്രത്യേകിച്ച് റൂറൽ എക്കണോമിക്സ് പഠിക്കുന്നതിനായിട്ട് എനിക്ക് അവസരം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ആളുകൾ എത്ര ദാരുണമായ സ്ഥിതിയിലാണ്, ഈ നാട് എത്രമാത്രം അനുഗ്രഹീതമാണ്, എത്രമാത്രം വിഭവങ്ങൾ ഇവിടെയുണ്ട്. നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പരിശ്രമിക്കുകയാണെന്നുള്ള ഈ വിഭവങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിനും നമ്മുടെ ആളുകളെ ദാരുണമായ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിനും സാധിക്കും.